അതുകൊണ്ടാരും സനാതനധർമ്മത്തിനെതിരെ ഒന്നും പറയരുതെന്നാണ് എന്റെ താല്പര്യം. അതിപ്പോ ഓരോരുത്തർക്ക് ഓരോന്ന് പറയാം, സ്വാതന്ത്ര്യമുണ്ട് പറയാം, ശിവേരിയുടെ സ്വാമിമാർക്കും പറയാം. പക്ഷെ ഈ സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത് എന്ന് പറയുന്ന ഇതുമായിട്ട് എന്താ ബന്ധം? ഞാനൊരിക്കൽ ഈ കാര്യം ഇവിടെ വിശദീകരിച്ചാണ്, ഓർമ്മയുണ്ട? എന്താണ് അതിന്റെ അർത്ഥം എന്നുള്ള കാര്യം, എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? സ്മൃതിയിൽ ശൗചം ചെയ്താലും ശ്രുതിയിൽ കാഷ്ടിക്കരുത്, എന്താണ് എന്റെ അർത്ഥം? ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് എന്റെ അർത്ഥം? നമ്മളൊക്കെ എല്ലാരും ധർമ്മ പ്രചാരകരല്ലേ? എന്താണ് എന്റെ അർത്ഥം? നിങ്ങള് ഞാന് യൂട്യൂബില് കേട്ടാണ് ഇന്നലെ, ഇവിടുത്തെ ഒരു സ്വാമി പറയാണ് ആവേശത്തോട്, സനാതനധർമ്മത്തെ രക്ഷിക്കാൻ അറിയുകയാണ്. അത് പോട്ടെ, അതിപ്പോ ഇത് രക്ഷിക്കുകയോ കളയോ എന്തുകൊണ്ട് ചെയ്യും, പക്ഷെ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഗുരു എന്തിനങ്ങനെ പറഞ്ഞു? ഞാനൊരിക്കൽ പറഞ്ഞാണ് വ്യക്തമായിട്ട്, എന്റെ ഓർമ്മയെല്ലാം അങ്ങനെ അപ്പുറത്തെ മുറിയിൽ ഇരുന്നുണ്ടായിരം പറഞ്ഞു. ഞാൻ മുമ്പ് അവിടെ ആ മുറിയിൽ ക്ലാസ് എടുത്തു, ബ്രഹ്മവിദ്യാലയത്തിലുണ്ട്. എന്താണ് ആ പറഞ്ഞത്? ഒരുപാട് പേര് ഉദ്ധരിക്കും, ഗുരുവിന്റെ സംഭാഷണങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഞാൻ നമ്മുടെ ഡോക്ടർ ഭാസ്കരന്റെ എടുത്ത് നോക്കി, പുള്ളിക്കും അറിയത്തില്ല എന്താണെന്ന്, എന്തായി പറഞ്ഞെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. അനീഷ് പറയുമായിരിക്കും, പറയാൻ വരുന്ന തോന്നി. ഞാൻ പറ ഒരിക്കലും വിശദീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്താണ് പറഞ്ഞത്? ആ ഗുരു പറഞ്ഞു അത് വെറും ഒരു നർമ്മം മാത്രമാണ്, അതിനകത്ത് ശ്രുതിയും സ്മൃതിയും ശൗചവും കാഷ്ടവും ഒന്നുമില്ല. മനസ്സിലായോ? അത് ഈ പറയുന്ന ശ്രുതിയായിട്ടോ സ്മൃതിയായിട്ടോ ശൗചവുമായിട്ടോ കാഷ്ടവുമായിട്ടോ ഒന്നും അതിന് യാതൊരു ബന്ധവും ഇല്ല, വെറും ഒരു നർമ്മം മാത്രമാണ്. എന്താണ് അതിന്റെ നർമ്മം എന്ന് പറയുന്നത്? എന്താണ് അതിന്റെ നർമ്മം? ഒരാള് ആരോ ഒരാള് ചെന്ന് ഗുരുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, സ്മൃതിയിൽ ശോചം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഗുരു വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് എല്ലാം കേൾക്കുന്നതും പറയുന്നു. അങ്ങനെയാണ്, സാധാരണ മനുഷ്യർക്ക് ആ സൂക്ഷ്മത കിട്ടത്തില്ല. ഗുരുവിന്റെ ഒരു അപൂർവതയാണ്, ഗുരുവിന്റെ അപൂർവ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. സാധാരണക്കാർക്ക് അത് അങ്ങോട്ട് നമ്മുടെ ബുദ്ധിയൊന്നും അവിടെ എത്തത്തില്ല. വാസ്തവത്തിൽ ഇത് ഞാൻ ആദ്യം വായിക്കുന്ന 10 എന്താണ് ഞാനിത് വായിക്കുന്ന 80 എഴുത് വായിക്കുന്നു. അന്ന് എന്നെ ഇത് വളരെയധികം ആശയക്കുഴപ്പത്തിന്, എന്താ ഈ പറയുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല, എന്താണ് ഈ പറയുന്നത്? പിടികിട്ടാത്ത കാര്യമൊന്നുമില്ല, എനിക്കത് മനസ്സിലാക്കുന്നതിനുള്ള വിവരം ഇല്ലായിരുന്നു. പിന്നെ വളരെ കാലം ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് കാണുന്നു, പല പല പല പല ചിന്തകളും വന്നു, എന്തായിരിക്കും ഈ പറഞ്ഞത്? അതൊരു ഒരു നർമ്മമാണെന്ന് പോലും ഉള്ള ഒരു ബോധം നമ്മുടെ ഈ ഒരു പരമ്പരയുടെ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് എത്ര പേർക്കുണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് ജീവിച്ചിരുന്നൊക്കെ ഉണ്ടാവും, ഗുരുവിന്റെ അടുത്ത് കഴിഞ്ഞവർക്ക്. ഇന്നെന്തായാലും അത് അറിയാന്നുള്ളൊരു കുറവാണ്. അപ്പൊ പറഞ്ഞു ചെയ്താണ് സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ട്. ഇതിനെ സംസ്കൃതത്തിൽ പറയണമെങ്കിൽ ഇങ്ങനെ പറയാം. എങ്ങനെയാണ്? സ്മൃതവും ശൗചം വിഹിതം സംസ്കൃതി പറയുന്നത്. തെറ്റൊന്നുമില്ല, സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ട്. അല്ല, മാറ്റി പറയാം, എങ്ങനെയാണോ ശൗചം സ്മൃതവും വിഹിതം, അങ്ങനെ ശൗചം സ്മൃതവും വിഹിതം, ശൗചം സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട്. ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. രണ്ടു കാര്യം പറയാം. ഒന്നങ്ങനെയാണ് ശൗചം സ്മൃതവും വിഹിതം, ശൗചത്തെ സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സ്മൃതവും ശൗചവും വിഹിതം, സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ട്. ഒരു തെറ്റുമില്ല. പക്ഷേ സംസ്കൃതത്തിന്റെ വേഡ് ഓർഡർ പല സ്ഥലത്തും മലയാളത്തിൽ അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വലിയ അബദ്ധമാണ്. മലയാളി എന്താ പറഞ്ഞത്? സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ മലയാളി പറഞ്ഞത് എന്താണ്? സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മലയാളം? നേരിട്ടുള്ള മലയാളം എന്താണ്? സ്മൃതിയിൽ ശൗചം എന്ന് പറയുന്ന അപ്പീടുകയല്ല, അത് കഴിഞ്ഞ് ചെയ്യുന്ന ക്ലീനിങ് കാഷ്ടിച്ചതിന് ശേഷം ചെയ്യുന്ന ക്ലീനിങ്ങിനാണ് എന്ത് പറയുന്നത്? ശൗചം. എല്ലാ തരത്തിലുമുള്ള ഇതൊക്കെ പറയുള്ളൂ. ശുദ്ധി, പഞ്ചശുദ്ധിയെ കുറിച്ചാണ് പറയുള്ളു. അപ്പൊ ശൗചം എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാന അക്കാര്യോട് പറഞ്ഞത് ഗുരുവിനോട്, മണ്ണുകൊണ്ട് ശൗചം ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ. പക്ഷെ അത് ഈ ഡോക്ടർ ഭാസ്കറിന് ഇത് മനസ്സിലാകാത്തതുകൊണ്ട് അത് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ വളരെ ശ്രദ്ധിക്കണോ, ഇനി ഞാൻ ഒരിക്കലും കൂടെ പറയത്തില്ല. എന്താണ് കേട്ട് കളയുന്നു. അപ്പോ സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതെടുത്ത് കള, എന്റെ അർത്ഥം എന്താണ്? സ്മൃതിയിൽ ശൗചം, സ്മൃതിയിൽ ശൗചം ചെയ്യരുത്, കാഷ്ടിച്ചതിന് ശേഷം സ്മൃതിയിൽ പോയി ശൗചം ചെയ്യരുത്. അത് വലിയൊരു അബദ്ധമാണ് ഈ പറഞ്ഞത്. മലയാളത്തിൽ പറയണമെങ്കിൽ എങ്ങനെ പറയണം? ഇതേ കാര്യം മലയാളത്തിൽ തെറ്റുകൂടാതെ പറയണമെങ്കിൽ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? ശൗചം സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ശൗചത്തിന്, ശൗചത്തെ, ശൗചം എന്ന് പറയുന്ന ഒരു കാര്യത്തെ സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൃതിയിൽ കയറി എന്ത് ചെയ്യണം? ചന്തി കഴുകണമെന്നുള്ള അർത്ഥം വരത്തില്ല. മനസ്സിലായി? മലയാള ഭാഷയെ കുറിച്ചൊരു ചെറിയ ഗ്രാഹ്യം വേണം. മലയാളി ആയാ പോലെ മനസ്സിലായ, മലയാള ഭാഷയെ കുറിച്ചൊരു ചെറിയ ഗ്രാഹ്യം വേണം. മലയാളത്തിൽ ശരിക്കും പറയണമെങ്കിൽ എങ്ങനെ പറയണം? ശൗചം ചെയ്യുന്ന ആ കാര്യം സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട്, മനുസ്മൃതിയിൽ മറ്റും വിധിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. അത് തന്നെ പറയുന്നത്, അതായത് കക്കൂസി പോയതിനു ശേഷം ചന്തി കഴുകുന്ന കാര്യം വിധിച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പക്ഷെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി പറഞ്ഞയാള്. അപ്പൊ ഭാഷ തെറ്റായി പ്രയോഗിച്ചു എന്നുള്ളത് ഗുരു മനസ്സിലാക്കിയിട്ട്, മിക്കവാറും പറഞ്ഞത് സംസ്കൃതം അറിയാമെന്നുള്ള ആളായിരിക്കും. അവരാണല്ലോ സ്മൃതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. സംസ്കൃതം അറിയാമെന്നുള്ള ഒരാളായതുകൊണ്ട് മലയാളത്തിലത് ഇങ്ങനെയല്ല ഭാഷ പ്രയോഗിക്കേണ്ടത്. അതൊരു പല സ്ഥലത്തും കുമാരനാശാന്റെ ഒക്കെ ഭാഷാ പ്രയോഗത്തെ പലയിടത്തും തിരുത്തിയിട്ടുണ്ട്. പലയിടത്തും ഭാഷാ പ്രയോഗങ്ങളിൽ ഗുരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, തിരുത്തിയിട്ടുണ്ട്. അപ്പൊ മലയാളത്തിൽ ഇങ്ങനെ പറയാമോ? എങ്ങനെ? ശൗചം ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ട്, അങ്ങനെ പറയും. അല്ലാതെ ശ്രുതിയിൽ ശൗചം എന്ന് പറയരുത്. അപ്പോ ശൗചം ചെയ്യുന്ന എവിടെയാവും? സ്മൃതിയിലാവും. മനസ്സിലായി? അപ്പൊ ഇതൊരു വലിയ ഭാഷയിൽ വന്ന ഒരു അബദ്ധമാണ്. ഇതിന്റെ വളരെ മോശം അർത്ഥമാകട്ടുന്നു. സ്മൃതിയിൽ ഇക്കാര്യം പറയുന്നുണ്ട് എന്ന് പറയുന്നതിന് പകരം അർത്ഥം എന്തായി? അഗോസി പോയതിന് ശേഷം സ്മൃതിയിൽ പോയിരുന്ന് കഴുകണമെന്നർത്ഥമായി. മനസ്സിലായ ഭാഷയിൽ വന്ന വികലത, അപ്പോ ഇതൊരു അബദ്ധമാണ്, ഒരു നർമ്മം, അത് അതിന്റെ അബദ്ധത്തെ ഒരു നർമ്മത്തിന്റെ രീതിയിൽ ഈ പറഞ്ഞയാളിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാണ്. അയാൾ മനസ്സിലായിട്ടുണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം എന്താണോ, ശൗചത്തെ സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ടെന്നല്ല നിങ്ങൾ പറയുന്നത്, മറിച്ച് എന്താണ്, സ്മൃതിയിൽ ശൗചം വിധിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഈ കേൾവിക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത് ഗുരുവിന്റേതായ ഒരു നർമ്മം കൂടെ പറഞ്ഞ. എന്താണ്, അങ്ങനെ നിങ്ങൾ ചെയ്താലും എങ്ങനെ ചെയ്താലും നിങ്ങൾ ഈ മനുസ്മൃതിക്കകത്ത് പോയി ചന്തി കഴിയാലും ദേവിയെ ശ്രുതിയിൽ പോയി കാട്ടിക്കരുത്. അത് അതിനും കൂടിയ സാധനമാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറയാം, നീ ഇത്രയും പറഞ്ഞു ഉത്തരാർത്ഥം മനസ്സിലാക്കുക. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാക്കി ബാക്കി ഗുരു എന്തിനു അങ്ങനെ പറഞ്ഞു എന്നുള്ളൂടെ മനസ്സിലാക്കാം. അതിനകത്തെടുത്തടിഞ്ഞായി പൂർവാർത്ഥം ഇത്രയും മനസ്സിലായെങ്കിൽ മനസ്സിലായ എന്താണ് പൂർവാർത്ഥം ഞാൻ പറഞ്ഞു. അതില് എങ്ങനെയാണ് പറയേണ്ടത്? സംസ്കൃതത്തിന് ദോഷമൊന്നുമില്ല. മലയാളത്തിൽ ഇയാള് പറഞ്ഞപ്പോ എന്താ തെറ്റിയത്? ഗുരു ഇതിനോടുകൂടി ഒന്നുകൂടെ കൂട്ടിച്ചേർത്ത് എന്താണ്, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ശ്രുതിയിൽ കാഷ്ടിക്കരുത്. ഈ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? മലയാളം അറിഞ്ഞാൽ പറയാം, സംസ്കൃതം അറിയണ്ട. ആരെങ്കിലും തലയിൽ കത്തുന്നുണ്ടോ? എങ്ങനെ? അത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിന് ശ്രുതിയുമായിട്ടോ സ്മൃതിയുമായിട്ടോ കാഷ്ടിക്കുന്നതുമായിട്ടോ കഴുകുന്നതുമായിട്ടോ ഒന്നും ഒരു ബന്ധമില്ല എന്ന് ആദ്യം പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ തലയ്ക്കകത്ത് കയറാത്തത്? എന്താണ് ഒരു പിടിയും കിട്ടുന്നില്ല? ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ്, എത്ര മിനിറ്റ് വേണം? അല്പം ചിന്തിച്ചാ പറയാം. ഒരു ചലഞ്ച് ചെറുതായിട്ടൊന്ന് ചിന്തിച്ചാ പറയാം. നിസ്സാര കാര്യമാണ്. പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത് മനസ്സിലാക്കിയിട്ടുള്ളവര് എന്താണ്, വളരെ കുറച്ച് ആൾക്കാർ. ആരെങ്കിലും ഇത് മനസ്സിലാക്കി വ്യക്തമായി എഴുതി എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതെന്നെ, ഇത് ആരെങ്കിലും ഈ കാര്യത്തെ കുറിച്ച് ഇന്നലെ ഈ സ്വാമി പറയുന്ന മണ്ടത്തിന് ഞാൻ കേട്ടു. ഇതുപോലെ അല്ലാതെ ഇത് ശരിക്കും മനസ്സിലാക്കി ആരെങ്കിലും എവിടെയെങ്കിലും ഇതിനെ കുറിച്ചൊരു വിശദീകരണം എഴുതിയിട്ടുണ്ടോ? എന്തിനു ഗുരു ഇങ്ങനെ പറഞ്ഞു? ഉറങ്ങിക്കൊണ്ടെന്താ തല ഉറങ്ങി ചെയ്യുന്നു? അത്രയും കടന്നൊന്നും ചിന്തിക്കണ്ട, സിമ്പിളാണ്. പെട്ടി തുറക്കുന്നില്ല. രണ്ടാമത് ഗുരു പറഞ്ഞതും എന്താണ്? അതാണ് ഇപ്പൊ ഗുരു പറയുന്ന പല എന്താണ് നർമ്മം തന്നെ വളരെ ഉയർന്ന ഒരു ബൗദ്ധിക നിലവാരത്തിൽ നിന്നുകൊണ്ടൊരു നർമ്മം പറഞ്ഞ കേൾക്കുന്നവന് ഒന്നും മനസ്സിലാകത്തില്ല. എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി എന്ത് ചെയ്യും? ഹിഹിഹിന്ന് പല്ലടിക്കും. കാരണം എന്തുകൊണ്ട്? എന്തോ എനിക്ക് മനസ്സിലായി എന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായിട്ട് ചിരിക്കുന്നതല്ല, കാരണം ഗുരുവിന്റെ ആ ഭൗതികമായ നിലവാരം അത്രയും ഉയർന്ന രീതിയിലാണ്. സാധാരണക്കാരന് അത് മനസ്സിലാകത്തില്ല. പക്ഷെ പിന്നെ അത് അങ്ങനെയല്ല, അവനെ എങ്ങനെ പറയും? കാരണം ഇത് ശരിക്കും ഇത് വ്യാകരണത്തിന്റെ വിഷയമാണ്. മനസ്സിലായോ? ശ്രുതിയുടെയോ സ്മൃതിയുടെയോ ശൗചത്തിന്റെയോ ഈ കാഷ്ടിക്കുന്നതിനും എന്താണ് ശൗചത്തിന്റെ ഭാഗം തന്നെ അതും അതിന് ശൗചം എന്ന് തന്നെ പറയുന്നു. ശൗചത്തിന്റെ ഭാഗമായിട്ട് അതും വരുന്നു സ്മൃതിയിലൊക്കെ അത് പറയുന്നു. അപ്പൊ ഇയാൾ ഈ പറഞ്ഞ രീതിയിലാണ് പറയണെങ്കിൽ ഇങ്ങനെ പറയും എന്താണ് ശ്രുതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ടെന്ന് പറയും. ശൗചം എന്ന് വെച്ചാൽ കാഷ്ടിക്കുന്ന കാര്യം, കക്കൂസി പോകുന്ന കാര്യം ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഇയാൾക്ക് പറയേണ്ടി വരും ഇയാൾ പറഞ്ഞ രീതിയിൽ അല്ലേ. ആദ്യം പറഞ്ഞ പൂർവാർത്ഥത്തിൽ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇത് സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന മാത്രം പറഞ്ഞാൽ പോരെ, എന്തുകൊണ്ട് ഇതേ കാര്യം തന്നെ ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അതിന് അയാൾ എങ്ങനെ പറയും എന്നുവെച്ചാൽ സംസ്കൃതത്തിൽ പറയുകയാണെങ്കിൽ ശ്രുതവും ശൗചം വിഹിതം, ഒരു തെറ്റുമില്ല. തിരിച്ചും പറയാൻ എന്താണ് ശൗചം ശ്രുതവും വിഹിതം, അല്ലെങ്കിൽ തിരിച്ചും പറയാം വിഹിതം ശ്രുതവും ശൗചം. ഈ മൂന്ന് വാക്കുകൾ തിരിച്ചും മറിച്ചുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും സംസ്കൃതത്തെ അന്വയിച്ചാൽ മതി, ഒരു തെറ്റും വരത്തില്ല. പക്ഷെ ഈ വിദ്വാൻ മലയാളത്തിൽ പറയണെങ്കിൽ എന്ത് പറയും, അവിടെ എന്ത് പറയും, ശ്രുതിയിൽ കാഷ്ടിക്കുന്ന കാര്യം, ശ്രുതിയിൽ കാഷ്ടിക്കുന്ന കാര്യം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താകും, ശ്രുതിയിൽ കാഷ്ടിക്കുന്ന കാര്യം അല്ലെങ്കിൽ കാഷ്ടം അല്ലെങ്കിൽ ശൗചം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താവും അർത്ഥം, ശ്രുതിയിൽ കാഷ്ടിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെന്ന് വരും. മനസ്സിലായോ? മുമ്പ് പറഞ്ഞ അതേ വാചകം ശ്രുതി എന്ന് പറയുന്ന ശബ്ദം ചേർത്ത് പറയണെങ്കിൽ ഇങ്ങനെ പറയും എന്താണ് ശ്രുതിയിൽ കാഷ്ടം വിധിച്ചിട്ടുണ്ടെന്ന് പറയും. അത് അതിലും വലിയ അബദ്ധമാവും. എന്തുകൊണ്ട് സ്മൃതിയേക്കാൾ പവിത്രമാണെന്ത് ശ്രുതി, സ്മൃതിയേക്കാൾ എത്രയോ പവിത്രമാണ് ശ്രുതി. അപ്പൊ ഇയാൾ പറയുന്ന എന്താണ് സ്മൃതിയിൽ വൃത്തിയാക്കുന്ന കാര്യം ശ്രുതിയിൽ സ്മൃതിയിൽ ശൗചത്തെ ശൗചം ചെയ്യണമെന്ന് നടത്തുന്നുണ്ട്, ശ്രുതിയിൽ ശൗചം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ട് സ്മൃതിയിൽ, സ്മൃതിയിൽ ശൗചം ചെയ്യണമെന്ന് വിധിച്ചിട്ടുണ്ട്, പിന്നെ ശ്രുതിയിൽ കാഷ്ടിക്കണമെന്ന് വിധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം വരും. മനസ്സിലായോ? അതേ സെന്റൻസ് മലയാളത്തിൽ സ്മൃതി എന്ന് പറയുന്ന ശബ്ദം വിട്ടിട്ട് ശ്രുതി എന്നുള്ള ശബ്ദം ചേർത്ത് പറയണെങ്കിൽ മനസ്സിലായോ? ഭാഷാപ്രയോഗമാണ്, ശ്രദ്ധിക്കേണ്ടത്. ഒരേ ശബ്ദം തന്നെ ശൗചം എന്ന് പറയുന്നതിനും വൃത്തിയാക്കാമെന്നും കാഷ്ടിക്കാമെന്നും അർത്ഥമുണ്ട്. അതേ ശബ്ദം തന്നെ ഇയാൾ ശ്രുതി എന്നുള്ള ശബ്ദം ചേർത്ത് പറയണെങ്കിൽ എങ്ങനെ പറയും, ശ്രുതിയിൽ കാഷ്ടിക്കാൻ വിധിച്ചിട്ടുണ്ടെന്ന് വരും. മനസ്സിലായോ? ശ്രുതിയിൽ കാഷ്ടിക്കാൻ വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാകും, ശ്രുതി കയറി കാഷ്ടിക്കണമെന്നർത്ഥം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ സ്മൃതിയിൽ എന്തായാലും വൃത്തികേടാക്കി, സ്മൃതിയിൽ എന്ത് ചെയ്തു നിങ്ങൾ എന്തായാലും ശൗചം ചെയ്ത് കഴുകി വൃത്തികേടാക്കി. ഇനി നിങ്ങൾ പോയി അടുത്ത് പറയാൻ പോകുന്ന എന്തായിരിക്കും, ശ്രുതിയിൽ കാഷ്ടിക്കാൻ വിധിച്ചിട്ടുണ്ടെന്നാണ് ഈ വിദ്വൻ ഇനി പറയാൻ പോകും. അതിന് വൃത്തികേടാക്കരുത്. മനസ്സിലായോ? എന്തോ ആർക്കറിയാം, എനിക്കെന്തായാലും മനസ്സിലായോ? അപ്പോ ഒരു സെന്റൻസ് പറഞ്ഞപ്പോ ഇനിയാളടുത്ത് പറയാൻ പോകുന്നത് കണ്ട്, ആ വാക്കിന്റെ നാനാർത്ഥങ്ങൾ കണ്ട്, ആ ഭാഷയിൽ വരുന്ന അബദ്ധത്തെ കണ്ട്, കണ്ടതിന് ശേഷം പറഞ്ഞത് ഈ ഭാഷയിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രയോഗത്തിൽ വരുന്ന വൈകല്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. വലിയ അബദ്ധമാണ് ഇങ്ങനെ പറയുന്നത്. സ്മൃതിയിൽ ശൗചം ചെയ്യുന്നത് ശൗചത്തെ വിധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഒരബദ്ധമായി മാറും. എന്താണോ സ്മൃതിയിൽ ശൗചത്തെ വിധിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഒരു അബദ്ധമാകും. ശ്രുതിയിലും ശൗചത്തെ വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതങ്ങനെയല്ല പറയേണ്ടത്. പിന്നെ എന്ത് പറയണം? ഈ ശൗചം എന്ന് പറയുന്നത് സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ട്, ശ്രുതിയിലും വിധിച്ചിട്ടുണ്ടെന്ന് പറയാം. രണ്ടാമത് ഇയാള് പറഞ്ഞ കാര്യമില്ല, അത് ഗുരു അങ്ങോട്ട് കൈനിട്ട് പറയുകയാണ്. നിങ്ങളെങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്താണോ? ശ്രുതിയിൽ കാഷ്ടിച്ചതിന് ശേഷം സ്മൃതിയിൽ പോയി ശൗചം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വരും. മനസ്സിലായോ? നിങ്ങളുടെ ഭാഷാപ്രയോഗത്തിൽ ഇങ്ങനൊരു വലിയ അബദ്ധം വരും. എന്താണ്? ശ്രുതിയിൽ കാഷ്ടിച്ചതിന് ശേഷം സ്മൃതിയിൽ ശൗചം ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വരും. ഈ പറഞ്ഞാളിതാണോ ഉദ്ദേശിച്ചത്? അല്ല. പക്ഷെ ആ ഭാഷാപരമായ അർത്ഥം എങ്ങനെ വന്നു? ഭാഷാപരമായി ഇങ്ങനെ ഒരു അർത്ഥം വരുന്നത്. ഇത് സ്മൃതിയെയും അതിലും എന്താണ് കൂടിയ ശ്രുതിയെയും അധിക്ഷേപിക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അത് ഞാൻ അത്ഭുതപ്പെടുന്നത്, ഇതിന്റെ ഈ ആശയം മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയ കാര്യം, ഒരാളിങ്ങനെ ഒന്ന് പറയുന്നു സ്മൃതിയിൽ ശൗചം വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആ വാക്യത്തിന്റെ അർത്ഥം ഇന്നതാണ് ഒരാൾ കേട്ടാൽ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് കമ്പ്യൂട്ടർ പോലെയാണ് ബുദ്ധി വർക്ക് ചെയ്തത്, എന്നാലേ അടുത്ത് പറയാൻ പറ്റൂ. നമ്മളെ ആരെങ്കിലും മുമ്പിലാണ് ഒരാളെന്ന് പറയണമെങ്കിൽ 24 മണിക്കൂറിൽ നിന്ന് ആലോചിച്ചാലും നമുക്ക് ഇങ്ങനെ ഒരു മറുപടി അതിനോടൊന്ന് ചേർത്ത് പറയാൻ തോന്നത്തില്ല. എങ്ങനെ? ശ്രുതിയിൽ കാഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾ അടുത്ത് കൂടുതൽ പറയരുത്. എന്താണ്? ശ്രുതിയിൽ കാഷ്ടിക്കുന്നത് വിധിച്ചിട്ടുണ്ട് എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇനി കൂടുതൽ അബദ്ധമാണ് പറയുന്നത് എന്ന് പറയാൻ നമ്മുടെ ബുദ്ധിയിൽ വരത്തില്ല. ഇത് ഗുരു പറയുന്ന എങ്ങനെ? ഒരു അടുത്ത സെക്കൻഡ് പറയുകയാണ്. ഇതാണ് അസാമാന്യമായ പ്രത്യുത്പന്നമതിത്വം എന്ന് പറയും. വളരെ സൂക്ഷ്മമായി വളരെ വേഗത്തിൽ പിടിച്ചെടുത്ത് ആ ബുദ്ധി വർക്ക് ചെയ്യുക എന്ന് പറയും. അതിനാണ് ഞാൻ പറയുന്നത്, എന്താണ് അനന്യ സാധാരണമായ വ്യക്തിത്വം. ഒരു ആൾക്കാരെ മുഴുവൻ കീഴ്പ്പെടുത്തിയത്, അല്ലെങ്കിൽ ഗുരു ഈ അനുയായി ഗുരുവിന് ഇത്രയും അനുയായികളുണ്ടായത് വരുന്നത് ഒരു ഏറ്റവും പ്രധാനമായ കാരണം, ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത് എന്താണ്? ഗുരുവിന്റെ ഈ ബുദ്ധിവിശേഷം. അവസരോചിതമായി ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനുള്ള ആ കഴിവ് എന്റെ അടിസ്ഥാന ബുദ്ധിയാണ്. ഇത് പറഞ്ഞാ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾക്ക് ഇനി മുറി പോയിരുന്ന് ആലോചിക്കേണ്ടി വരും. എന്താ ഈ പറഞ്ഞെന്നുള്ളത് ശരിക്കും മനസ്സിലാകണം. മനസ്സിലായിരുന്നത് മനസ്സിലായ മനസ്സിലായ ഉറപ്പേന്നെ ശ്രുതി കാഷ്ടിക്കോ? കാഷ്ടിക്കോ? അനീഷിനോട് മനസ്സിലായ അനീഷ് സത്യം പറഞ്ഞ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. കാരണം ഇത് എന്താണ് മനസ്സിലായ ഇതൊന്നും മനസ്സിലാക്കാതെ വീഡിയോയിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ. ശ്രുതിയിൽ കാഷ്ടിക്കരുതെന്ന് വെച്ചാൽ ശ്രുതി വളരെ പവിത്രമാണ്, അതിനകത്ത് അതിനെ കുറിച്ചൊന്നും പറയരുത്, സനാതനധർമ്മത്തിലുള്ളതാണെന്നുള്ള രീതി. ഈ പറയുന്നത് ഭാഷാപരമായ വൈകല്യമാണ്, സംസാരിച്ച ആളിന്റെ ഭാഷാ പ്രശ്നമാണെന്നും അത് ഗുരു വളരെ സൂക്ഷ്മമായി വളരെ ഒരു നർമ്മത്തിൽ അത് പറഞ്ഞതെന്നും അത് കേട്ടയാണ് മനസ്സിലായതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോ അത് എന്തായാലും സംസ്കൃത പണ്ഡിതനായിരിക്കും ഗുരുവിനോട് ഇത് പറഞ്ഞ ഉറപ്പാണ്. ഇല്ലെങ്കിൽ ഇത്രയും കടുത്ത പ്രയോഗം ഗുരു നടത്തത്തില്ല. നിങ്ങൾ സംസ്കൃതം പറയും പോലെ അല്ല മലയാളം പറയേണ്ടത് എന്ന് അയാളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഞാനത് 100 തവണ പറയാൻ തയ്യാറാണ്. മനസ്സിലായോ? നാളെ ഞാൻ ചോദിക്കും, കൃത്യമായി പറയണം. എഴുതിക്കൊണ്ടുകൂടെ വായിച്ചാൽ പോലെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. ഇതിൽ നിന്നുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കും. കാരണം ഇത് ആർക്കും മനസ്സിലാകാത്തവര്, ആർക്കും മനസ്സിലായില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ നമ്മുടെ സ്വാമിമാരെ തന്നെ ഇത് കാര്യം മനസ്സിലാക്കാതെ പുറത്തൊക്കെ പോയി പ്രസംഗിക്കുമ്പോ അതിന്റെ പ്രശ്നം എന്താണ്? ഗുരുവിന്റെ നർമ്മം എന്താണ്? ഗുരു അതിന് പ്രയോഗിച്ച ഗുരുവിന്റെ ആ സൂക്ഷ്മത, വൈഭവം, ശേഷി, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും എന്റെ മുമ്പിൽ, ഞാനിപ്പോ സംസ്കൃത വ്യാകരണവും കുറച്ച് പഠിച്ചിട്ടുള്ള എന്റെ മുമ്പിൽ ഒന്നൊരാൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ ഒരിക്കലും അതിനുള്ള വൈഭവം എനിക്കില്ല, എനിക്കുണ്ടാവത്തില്ല. ഇത് മനസ്സിലാകാൻ തന്നെ കുറെ കാലം. ഇത് ആദ്യകാലത്ത് എനിക്ക് മനസ്സിലാകാത്തതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ സംസ്കൃതം പഠിച്ചിട്ടില്ല. സംസ്കൃതം പഠിച്ച ഒരാൾക്ക് ഇത് മനസ്സിലാവും ഉറപ്പായിട്ടും. സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് മനസ്സിലാകത്തില്ല. പിന്നെ സംസ്കൃതം പഠിച്ചിട്ട് മലയാള ഭാഷയിൽ ഇത് എങ്ങനെയാണ് ഇത് തർജ്ജമ ചെയ്യേണ്ടത്, അങ്ങനെ അതിനെ തർജ്ജമ ചെയ്യുമ്പോൾ വരുന്ന ദോഷം എന്താണ്, ആ വേർഡ് ഓർഡർ, ഇംഗ്ലീഷിന്റെ വേർഡ് ഓർഡർ അല്ല മലയാളത്തിൽ ഉപയോഗിക്കുന്നു, മലയാളത്തിന്റെ അല്ല ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നു, അവിടെ ഇതേ പ്രശ്നം വരും. അങ്ങനെ അങ്ങ് തർജ്ജമ ചെയ്യാൻ പറ്റത്തില്ല, ആശയം മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് സംസ്കൃതവും മലയാളവും തമ്മിലുള്ള വ്യത്യാസം. ഇത് എന്താണ് ഈ മറ്റ് വിഭക്തികളിൽ ഉള്ള, ഇപ്പോ കർത്താവ് കർമ്മം ക്രിയ, അവിടെ ദോഷം വരത്തില്ല. രാമൻ പശുവിനെ അടിച്ചു, പശുവിനെ രാമൻ അടിച്ചു, അവിടെയൊന്നും പ്രശ്നം വരത്തില്ല. കാരണം പ്രഥമ ദ്വിതീയ വിഭക്തികൾ ഉപയോഗിക്കുന്നിടത്താണെങ്കിൽ വരില്ല. പക്ഷേ എന്താണ് സപ്തമി വിഭക്തി ഉപയോഗിക്കുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. സപ്തമി പോലെയുള്ള വിഭക്തികൾ ഉപയോഗിക്കുന്ന കൂടുതലും സപ്തമിയിലും ഷഷ്ടിയിലുമാണ് ഈ പ്രശ്നം വരുന്നത് സംസ്കൃതത്തിൽ. അപ്പൊ ശ്രുതവും സ്മൃതവും എന്നൊക്കെ പറയുന്നത് സപ്തമിയാണ്. അത് മലയാളത്തിലേക്ക് തർജ്ജം ചെയ്യുമ്പോൾ ശ്രുതിയിൽ സ്മൃതിയിൽ തന്നെയാണ്. പക്ഷെ അടുത്തു വരുന്ന വാക്ക് എവിടെ ഉപയോഗിക്കും എന്നുള്ളതാണ്. അപ്പോ ശ്രുതിയിൽ ശൗചം ചെയ്യുന്നതിന് എന്ന് വന്ന അബദ്ധമാവും. അതേസമയം ശൗചത്തെ ശ്രുതിയിലെന്ന് വരുമ്പോ ശ്രുതിയിലെന്ന് സ്മൃതിയിലെന്നും പറയുന്ന അതിനോട് അന്വയിക്കണം. മലയാളത്തിൽ പറയുമ്പോ ശ്രുതി സ്മൃതി എന്ന് പറയുന്ന ആ വാക്കിനെ അതിനോട് അന്വയിക്കണം. ക്രിയ എന്താണ്? വിധിച്ചിട്ടുണ്ട്, അതിനോട് അന്വയിക്കണം. അവിടെയാണ് അന്വയത്തിൽ വരുന്ന പ്രശ്നം. ശ്രുതിയിൽ വിധിച്ചിട്ടുണ്ട്, സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ടെന്ന് പറയണം. എന്നിട്ട് ശൗചത്തെ മാറ്റി നിർത്തണം. ആ ശൗചം ചെയ്യുന്ന കാര്യത്തെ ശ്രുതിയിൽ പറഞ്ഞു, വിധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു തെറ്റുമില്ല. ശൗചം ചെയ്യുന്ന കാര്യത്തെ ശ്രുതിയിൽ അല്ലെങ്കിൽ സ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മറിച്ച് ഇയാള് പറഞ്ഞപ്പോ അത് ഏതിനോട് അന്വയിക്കും? ശ്രുതിയിൽ ശൗചം ചെയ്യുന്നതിനെ എന്നായി ആദ്യം. അപ്പൊ എന്റെ അർത്ഥം എന്തായി? സ്മൃതി എന്ന് പറയുന്ന ഇപ്പൊ ഒരു പുസ്തകമാണെന്ന് വെച്ചോളുക, അതെടുത്ത് നിവർത്തി വെച്ചിട്ട് അതിൽ കയറിയിരുന്ന് കാഷിക്കാന്നർത്ഥം വരും. മനസ്സിലായോ? ശ്രുതിയിൽ ശൗചത്തെ അല്ലെങ്കിൽ സ്മൃതിയിൽ ശൗചത്തെ എന്ന് പറഞ്ഞാൽ ഈ രണ്ടു വാക്കുകളും പരസ്പരം അന്വയിച്ചാൽ കിട്ടുന്ന അർത്ഥം. അത് രണ്ട് ഗ്രന്ഥമായിക്കൊള്ളോട്ടെ, അതിൽ കയറി ശൗചം ചെയ്യുക എന്ന് പറയുന്ന ഒരർത്ഥം വരും. കക്കൂസി പോയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരർത്ഥം വരും അവിടെ. ആ കാര്യം വിധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശൗചം എവിടെ ചെയ്യണമെന്നായി? ഏ സ്മൃതിയുടെ മേളിൽ അല്ലെങ്കിൽ ശ്രുതിയുടെ മേളിലെന്നായി. എന്തുകൊണ്ട് സപ്തമി എന്ന് പറയുന്നത് ശൗചത്തോട് അന്വയിച്ച് അന്വയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അർത്ഥം വരും. എന്താണ് ശ്രുതിയിൽ അല്ലെങ്കിൽ സ്മൃതിയിൽ ശൗചം എന്ന് വരും. അവിടെയാണ് കുഴപ്പം. മറ്റേ സപ്തമി ഏതിനോട് അന്വയിക്കണം? ക്രിയയോട്. ക്രിയയോട് അന്വയിപ്പിക്കാൻ എന്താ വരുന്നത്? ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വരും. മനസ്സിലായോ? ആ ഗ്രന്ഥത്തിൽ ശ്രുതി അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. പക്ഷെ ഇവിടെ ഒരു പദം മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് അർത്ഥത്തിന് വലിയ വ്യത്യാസമാണ്. നമ്മുടെ പന്മന രാമേന്ദ്രൻ നായരുടെ ഒരു പുസ്തകമുണ്ട്, ഇപ്പൊ എന്റെ ഇല്ല, തെറ്റില്ലാത്ത മലയാളം ശുദ്ധമല്ല. അതിനകത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രയോഗങ്ങളെടുത്ത് കാണിച്ചിട്ടുണ്ട്. സാധാരണ മലയാള ഭാഷ ഉപയോഗിക്കുന്നു, ഈ വിഭക്തികൾ ഇങ്ങനെ പദങ്ങൾ മാറുമ്പം വിഭക്തികൾ മാറി വന്ന് എന്താണ് അർത്ഥം മാറിപ്പോകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ അതിൽ കാണിച്ചിട്ടുണ്ട്. സാധാരണ മലയാളികൾ വരുത്തുന്ന ഒരു തെറ്റാണ്. ഇപ്പൊ ഭാഷാശുദ്ധി എന്ന് പറയുന്ന ഒരു വിഷയത്തെ സീരിയസ് ആയിട്ടെടുത്താൽ ഇതൊക്കെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഇതൊന്നും വിഷയമല്ല. ഇപ്പൊ സാധാരണ ഇപ്പോ ആൾക്കാർ സംഭാഷണം നടത്തുമ്പോൾ വ്യാകരണം നോക്കിയൊന്നുമില്ല സംഭാഷണം നടത്തുന്ന അവിടെയൊക്കെ ഇത് വേണമെന്ന് എനിക്ക് നിർബന്ധ അഭിപ്രായമൊന്നുമില്ല. പക്ഷേ ഗുരു ഇത് പറയാൻ കാരണം ശ്രുതി സ്മൃതിയൊക്കെ അറിയാമെന്നുള്ള ഏതോ ഒരു സംസ്കൃത പണ്ഡിതൻ ചെന്ന് ഗുരുവിന്റെ മുമ്പിൽ ചെന്നത് വിളമ്പിയതുകൊണ്ടാണ് ഗുരു ഇത് കേൾപ്പിടിച്ചത് എന്ന് ഊഹിക്കാം. കാരണം സ്മൃതിയിൽ വിധിച്ചിട്ടുണ്ടെന്നൊക്കെ പറയണമെങ്കിൽ അയാൾ സ്മൃതിയൊക്കെ നോക്കിയിരിക്കണോണ്ട്. ആ അങ്ങനെ സാധ്യതയുണ്ട്. അല്ല, അഹങ്കാരമൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഈ പറഞ്ഞതിന്റെ എന്താണ് വ്യക്തിയെ കുറിച്ചല്ല പറയുന്നു, ഭാഷയെ കുറിച്ചാ പറയുന്നു. ആ ഭാഷയിൽ വന്ന പിശക് ഇങ്ങനെ പ്രയോഗിക്കരുത്. ആ ഗുരു പല സ്ഥലത്തും അത് പറയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു എന്താണ് സാധാരണഗതിയിൽ ഇതെടുത്ത് വായിച്ചാൽ മനസ്സിലാകാതിരിക്കുകയും മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുന്തോറും എന്താണ് ആൾക്കാർക്ക് ഇങ്ങനെ സംസ്കൃതം മലയാളം ഇതിന്റെ വ്യാകരണം ഭാഷാപ്രയോഗം ഇതിനൊക്കെയുള്ള സ്വാധീനം മനുഷ്യന് കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ആൾക്കാർക്ക് തീരെ മനസ്സിലാകാതെ വരും. അപ്പൊ അവര് പറയും ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ്, വേദം വളരെ പവിത്രമാണ്, അതുകൊണ്ട് അതി കാഷ്ടിക്കരുതെന്ന് വെച്ചാൽ അതിനെ മോശമാക്കരുത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഗുരു പറഞ്ഞതെന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കും. അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഇന്നലെ കേട്ടതുണ്ട്, ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലാകാത്തവർ ചിന്തിച്ച് മനസ്സിലാവും. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു ചെറിയ കാര്യമല്ല. ഇന്ന് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് മനസ്സിലായിരിക്കരുത്, അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. എന്തു പറയുന്നു വിശാലാനന്ദ സ്വാമി? അപ്പൊ എന്തോ കുഴപ്പമുണ്ട്. വലിയ കുഴപ്പമില്ല, എന്നാ ചെറിയ കുഴപ്പമുണ്ടെന്നാണ്. എന്താ ചെറിയ കുഴപ്പം? സംസ്കൃത ഭാഷയിൽ അർത്ഥം പറയുമ്പോഴത്തേക്ക് ക്ലിയർ ആകുന്നു, മലയാള ഭാഷ വരുമ്പോഴാണല്ലോ. ആ സംസ്കൃതത്തിൽ ഒരു പ്രശ്നമില്ല, സംസ്കൃതത്തിൽ ഈ പദങ്ങൾ എങ്ങനെ മാറ്റിയും തിരിച്ചൊക്കെ പറയാം. മനസ്സിലായോ? ഈ മൂന്ന് വാക്കുകളാണുള്ളത് സംസ്കൃതത്തിൽ. ആ മൂന്ന് വാക്ക് ഇവിടെ ആദ്യമോ മധ്യത്തിലോ അവസാനം പ്രയോഗിച്ചാൽ അർത്ഥത്തിനൊരു മാറ്റവും വരും. പക്ഷെ മലയാളം നമ്മളെ കുഴപ്പിക്കും, അന്യം മാറിപ്പോകും. മാറിപ്പോയി കഴിഞ്ഞാൽ സ്മൃതിയിൽ കാഷ്ടിക്കുക, ശ്രുതിയിൽ കാഷ്ടിക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരും, ചോദ്യം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം വരും. ആ ഒരർത്ഥം ഈ പറയാൻ ഈ പറയുന്ന ആള് വിവക്ഷിച്ച അയാൾ ഉദ്ദേശിച്ച അർത്ഥമല്ല വന്നത്, അയാൾ ഉദ്ദേശിച്ച അർത്ഥമല്ല, പക്ഷെ ഭാഷ പ്രയോഗിച്ചപ്പോ അങ്ങനെ ഒരു അർത്ഥം വന്നു. അപ്പൊ ഇയാൾ എന്താ ഈ പറയുന്നത്? പണ്ഡിതനല്ലേ, സംസ്കൃതം ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ആയിരിക്കണം. കാരണം ഈ പറയുന്ന വിഷയം സ്മൃതിയെ കുറിച്ചായതുകൊണ്ട് സംസ്കൃതം പഠിച്ച ആളായിരിക്കും. പക്ഷെ മലയാളത്തിലും സംസ്കൃതത്തിനുമുള്ള വ്യത്യാസം അത് ഗുരു തന്നെയുണ്ട്. ഗുരു ഒരിടത്ത് പറയുന്നുണ്ട് എന്താണ്, മലയാളം കവിതകൾ ഉപയോഗിക്കുമ്പോൾ അതിന് സംസ്കൃത വിഭക്തി അന്തങ്ങൾ ചേർത്ത് ഉപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഒരിടത്ത് പറയുന്നുണ്ട്. പക്ഷെ ഗുരുവിന്റെ ആദ്യകാല കൃതികളിൽ ഗുരു തന്നെ അത് ഉപയോഗിച്ചിട്ടുണ്ട്, ശിവശതകത്തിനും മറ്റും. പക്ഷെ ഗുരു തന്നെ പിൽക്കാലത്ത് പറയുന്നുണ്ട് അങ്ങനെ ഉപയോഗിക്കരുത്, ശരിയല്ല എന്ന്. അപ്പൊ അതിന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഗുരു തന്നെ ആദ്യം പ്രയോഗിച്ച പ്രയോഗങ്ങളെ കുറിച്ച് പിൽക്കാലത്ത് ഗുരു പറയുന്നു, അങ്ങനെ പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ തിരുത്തി, അത് ശരിയല്ല എന്ന് ഗുരു തന്നെ പറയുന്നു. അപ്പൊ ഗുരു എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. നമ്മളും ഗുരു തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം അതാണ്. എന്താണ്? നമ്മൾ അപ്ഡേറ്റ് ആവുന്നില്ല, ഗുരു അവസാനം വരെയും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ഒരാളുടെ മഹത്വം എന്ന് പറയുന്നത് അതാണ്. നമ്മളുടെ മഹത്വം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും അപ്ഡേറ്റിന് തയ്യാറാകത്തില്ല, പഴയതിൽ തന്നെ നിൽക്കും. എന്നിട്ട് ഗുരു അങ്ങനെയാണെന്ന് നമ്മൾ ആൾക്കാരോട് പറയും, മനസ്സിലായോ? ഇപ്പോ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടോ, ഗുരു എന്താണ് ഇവിടെ മരുത്തോമാലയിൽ പോയിരുന്നു, ഭയങ്കര തപസ് ചെയ്ത് ജ്ഞാനം നേടി, പൊതുവെ പറഞ്ഞു വരുന്നതാണ്, മനസ്സിലായോ? പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി, ഇത് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സന്തോഷം വരത്തുള്ളൂ. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അത് മറ്റൊരു വിഷയം. ഈ ജ്ഞാനത്തിന്റെ കാര്യം പറയാണ്. ഒരു മരുത്തോമല ഗുഹയിൽ ചെന്നിരുന്ന് തപസ് ചെയ്ത് ജ്ഞാനം നേടി, എന്നിട്ട് എന്ത് ചെയ്തു? ഇങ്ങോട്ടിറങ്ങി. അപ്പോ ആ ജ്ഞാനമാണ് പിന്നെ ജീവിതകാലം മുഴുവൻ പറഞ്ഞതെന്നാണ്, മനസ്സിലായോ? ഇത് ഗുരു തന്നെ തിരുത്തിയിട്ടുള്ള കാര്യമാണ്. ഈ പറയുന്ന ഒരു അബദ്ധമാണ്. എന്തുകൊണ്ട് ഗുരു എവിടെ തിരുത്തിയത്? ഇങ്ങനെ പറയുന്നവരെ ഗുരു തന്നെ തിരുത്തിയിട്ടുണ്ട്. മറ്റേ പദ്യങ്ങളിൽ കുറെ നഷ്ടപ്പെട്ടു പോയല്ലോ, സ്വാനുഭവഗീതി. അത് നഷ്ടപ്പെട്ടത് ഒരാളിൽ നിന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ പറഞ്ഞയാളിന്നില്ല, ആ അതെഴുതിയാളിന്ന് ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? ഗുരു അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞു. ഈ ആൾക്കാർ പറയുന്ന പോലെ ഈ മരുത്തോമലയിൽ ഇരുന്ന് അങ്ങനെയൊക്കെ തന്നെ പ്രസംഗിക്കുന്നു നിങ്ങളൊക്കെ. പക്ഷെ പബ്ലിക്കിന്റെ അടിയിൽ ചെന്ന് ചിലപ്പം അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അടിയും കിട്ടും, അതുകൂടെ ഓർത്തോളം. ഞാനീ പറയുന്ന ഈ ചോദനത്തിരുന്നേ പറയാൻ പറ്റും. പക്ഷെ ഗുരു സ്വയം പറഞ്ഞു എന്താണ്, അത് എഴുതിയാളിപ്പോ ഇല്ല എന്ന് വെച്ചാൽ ഗുരുവിന്റെ കാഴ്ചപ്പാട് മാറി അല്ലേ. ഗുരുവിന്റെ അറിവെന്ന് പറയുന്നത് അങ്ങനെ മരുത്തോമലയിൽ ഗുഹയ്ക്കകത്തിരുന്ന് കിട്ടിയ അറിവ് അല്ല, അവിടെ ഇന്നും അറിവ് കിട്ടിയിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നത്. അത് ജീവിതത്തിലെ ഓരോ നിമിഷവും ഗുരുവിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന അറിവാണ്, മനസ്സിലായോ? അതാണ് പറയുന്നത്. ഗുരു പറയുന്ന എന്താണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ജാതി ഭേദമില്ലാതെ ആൾക്കാരെല്ലാം ഒത്തുകൂടുന്ന ഒരു സ്ഥലമായിരിക്കുമെന്ന് നാം കരുതി, പക്ഷെ അനുഭവം മറിച്ചാണ്. എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരു പുതിയൊരു പാഠം പഠിച്ചിരിക്കുകയാണ്, ഇനി വേറൊരു കാര്യം എന്നോട് ശാസ്ത്രവേദ്യർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? നടരാജഗുരുവിനോട് ശാസ്ത്രവേദ്യർ പറയുന്നതെന്ന് വെച്ചാൽ ശാസ്ത്രവേദ്യർ ഇങ്ങനെ എന്താണ് നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കള്ളം പറയുന്ന ആളല്ല പുള്ളി. ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരെ ഇന്ന് പൈസയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പുള്ളി ആകെ ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ ഇവിടെ കൂട്ടുകാരെ ഒന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതിവിടെയുള്ള സ്വാമിമാരെ ചീത്ത വിളിച്ചിട്ടാണ് കഴിക്കുന്നു. ആരുടെയും കാര് പിടിച്ചത് പുള്ളി ഒരുത്തന്നെയും കാര് പിടിച്ച് സ്തുതി പറഞ്ഞ്, മനസ്സിലായോ? അതാ പുള്ളിക്ക് ആ അറിവിന്റെ ധൈര്യം. ആ ഇവിടെ മദനിയുടെ ആൾക്കാർ കൊണ്ടിട്ടിരുന്ന വാള് എടുത്തോണ്ടു ശാശ്വതൻ സ്വാമി ഇരിക്കുന്ന മുറിക്കകത്ത് കൊണ്ട് മുറ്റത്ത് നിന്നുകൊണ്ട് സ്വാമിയുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുത്ത്, ഇതാണോ ഗുരുധർമ്മം എന്ന് ചോദിച്ച്, അങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിച്ച ആളാണ് ശാസ്ത്രവേദ്യർ ഒരുത്തന്റെയും മുമ്പില്. അത് വൈദ്യർ എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞത്, അല്ല വേറെ ആരും പറഞ്ഞില്ല. അവൻ അതിന്റെ അടിയിൽ കുറെ വാള് കൊണ്ടിട്ടിരുന്നു, ഞാനൊരു വാളെടുത്തുകൊണ്ടുവന്ന് അവന്റെ മുഖത്തെറിഞ്ഞിട്ട് ചോദിച്ചു, ഇതാണോ ഗുരു ധർമ്മം എന്ന്. ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് വരുന്നതെന്ന് എന്റെ അടുത്ത് പന്മനം എന്ന് പറഞ്ഞ ആളാണ്, ധീരനാണ്. വൈദ്യര് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് നരായ ഗുരുവിനോട് ഗുരുദേവൻ പറഞ്ഞു, ഞാൻ ശങ്കരാചാര്യരെ അനുസരിച്ച് കുറെ സ്തോത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും വ്യാഖ്യാനിക്കാൻ പോകണ്ട, അതൊന്നും വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല എന്ന് നടരാജഗുരുവിനോട് പറഞ്ഞു. വൈദ്യരോട് നടരാജഗുരു പറഞ്ഞു, അതുകൊണ്ട് നടരാജഗുരു വിനായക അഷ്ടകമൊന്നും വ്യാഖ്യാനിച്ചിട്ടില്ല. ഉണ്ടോ നടരാജഗുരു ഒന്നും വ്യാഖ്യാനിച്ചിട്ടില്ല, വിനായക അഷ്ടകം പോലെയാണ്. അപ്പോ എന്തുകൊണ്ടത് വ്യാഖ്യാനിച്ചില്ല എന്ന് ശാസ്ത്രവേദ്യരുമായിട്ട് വളരെ അടുപ്പമെന്ന് വെച്ചാൽ അവർ സുഹൃത്തുക്കളെ പോലെയായിരുന്നു. അപ്പോ എന്തുകൊണ്ട് വ്യാഖ്യാനിച്ചില്ല എന്ന് ചോദിച്ചപ്പോ വൈദ്യരോട് നടരാജഗുരു പറഞ്ഞാണ്, എന്നോട് ഗുരു പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഗുരു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശങ്കരാചാര്യരെ അനുകരിച്ച ചില സ്തോത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊന്നും വ്യാഖ്യാനിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വൈദ്യര് എന്നോട് പറഞ്ഞതാണ്. അപ്പോ എന്താണ് ഗുരു പിന്നെ അതൊക്കെ അങ്ങ് ഉപേക്ഷിച്ചു, അതൊക്കെ എഴുതിയത് ശരിയാണ്, ഗുരു അതൊക്കെ തള്ളിക്കളഞ്ഞ കാര്യങ്ങളാണ്. ഗുരു മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു, ഗുരുവിന്റെ മാർഗദർശനം എന്ന് പറയുന്ന അതാണ്, മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ശിവശതവം എന്നൊക്കെ പറയുന്നത് നമുക്കൊരു എന്താണ് പൊതുസഭയിൽ ഇരുന്ന് വായിക്കാൻ കൊള്ളാം, കൊള്ളാം, വായിക്കുമ്പോൾ മുഴുവനും വായിക്കണമല്ലോ. പൊതുസഭയിൽ വായിക്കാൻ പ്രയാസം വരുന്നതല്ല, ഗുരു എന്ത് മനസ്സിൽ കണ്ടുകൊണ്ടാണോ അത് എഴുതിയത്, മനസ്സിലായ? ഗുരു മനസ്സിൽ എന്ത് കണ്ടുകൊണ്ടാണോ എഴുതിയത് അതല്ല ഇത് വായിക്കുമ്പോ എന്താണ് വായിക്കുന്നവനുണ്ടോ. ഇന്നത്തെ സ്വാമിമാരൊക്കെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് മുലകൾ എന്നെ വരയ്ക്കല മഹേഷ എന്ന് വായിക്കുമ്പോഴായിരിക്കും അവനെ ഇത് വലയ്ക്കുന്നത്. അത് തന്നെ എന്ത് വായിക്കൊള്ളട്ടെ എല്ലാം നാട്ടു കേസാണ്, ഇത് വായിക്കാതിരുന്ന ശല്യമൊന്നുമില്ല. ഇത് ആദ്യം ഇത് വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ ഇതൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത്, നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. സാധകന്മാരുടെ കാര്യമാണ് ഞാൻ വായിക്കുന്നത്, ഇതൊക്കെ വായിക്കുമ്പോഴാണ് സാധകന്മാർ ഇതൊക്കെ ചിന്തിക്കുന്നത്, ഇല്ല ഹണി റോസിന്റെ കാര്യം പറഞ്ഞു പോലെ. ഇത് ഹണി റോസിന്റെ അവസ്ഥ വരും, മനസ്സിലായോ? അപ്പൊ ഗുരുവിനെ ഗുരു സാധകനായിരുന്നുള്ള കാര്യം വേറെ, ഗുരു എഴുതിയത് വേറെ അർത്ഥത്തിൽ. ഇന്ന് നിങ്ങളൊക്കെ വായിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. ഇതെങ്കിലും ചിന്തിക്കാൻ പോകുന്നില്ല. ഇന്ന് ഇന്നത്തെ ഒരു മനഃശാസ്ത്രം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഇന്നത്തെ മനഃശാസ്ത്രം അത്തരം ചിന്താഗതിയൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ച് അത് ശരിയായിരുന്നു. നോക്കി എപ്പോഴും ഇത് നിങ്ങൾ പറയണം മുല വലയ്ക്കല്ലേ മുല വലയ്ക്കല്ലേ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഇതിൽ നിന്ന് മനസ്സ് മാറുമോ? അതല്ലേ പറഞ്ഞോ, ഗുരുവിനെ സംബന്ധിച്ച് മാത്രമേ അത് ശരിയാവൂ. മനസ്സിലായോ? ഗുരുവിനെ സംബന്ധിച്ച് മാത്രമേ അത് ശരിയാകത്തുള്ളൂ. ഇന്ന് അതിങ്ങനെ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന അത് വലയ്ക്കും, ഉറപ്പായിട്ടും വലയ്ക്കും. ഇന്ന് അത് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇന്ന് അത്തരം കാര്യങ്ങളെ സമീപിക്കേണ്ട മനഃശാസ്ത്രം അങ്ങനെയല്ല ഇന്നത്തെ ആധുനിക മനുഷ്യൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്തിനാണോ മനസ്സുകൊണ്ട് നിരന്തരം എന്താണോ ഭാവന ചെയ്യുന്ന, അത് നിഷേധാത്മകമായിട്ടായാലും ശരി, നിങ്ങളുടെ മനസ്സിലാകെ ഉറച്ചുറച്ചു വരും. ഒരുപാട് കഥകളുണ്ട്, കഥകളും ചരിത്രവും ഒക്കെ ഉണ്ട്. ആ അത് തന്നെ, ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്ത് ചിന്തിക്കരുതെന്ന് പറയുന്നു, അത് തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കും. അത് ഗുരുവിനെ സംബന്ധിച്ച് ശരിയാണ്, ഗുരുവിന്റെ മാനസിക നില വേറെയായിരുന്നു. അപ്പോ അതുകൊണ്ട് ഗുരു അത് എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്, ഒരു ആത്മകഥാകഥന രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. ഗുരു അതൊക്കെ കളഞ്ഞതാണ്. ഇന്ന് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ ചിന്താഗതി അനുസരിച്ച് അത് അങ്ങനെ മാത്രമല്ല കാണുന്നത്. ഇന്നത് പരസ്യമായി പറഞ്ഞാൽ അത് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നു എന്ന് പറയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജെൻഡർ വിഷയമാണ്. കാരണം ഇപ്പൊ ഒരു സ്ത്രീ പുരുഷന്റെ മനസ്സില് വികാരങ്ങൾ അത് ഇതൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ സ്ത്രീയല്ല ഉത്തരവാദി, പുരുഷനാണ്. അത് പുരുഷന്റെ പ്രശ്നമാണ്. സ്ത്രീക്ക് ശരീരമുണ്ട്, സ്ത്രീക്ക് ശരീര അവയവങ്ങളുണ്ട്, പുരുഷന് ശരീരവും അവയവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ സ്ത്രീയുടെ ശരീര അവയവങ്ങളൊക്കെ ചിന്തിച്ചിട്ട് എന്നെ അത് വരയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? അത് പുരുഷനാണ്. എന്തിനാ ഇതൊക്കെ ചിന്തിക്കാൻ പോകുന്നു? അങ്ങനെയാണ് ഇന്നത്തെ സമൂഹം ചിന്തിക്കുന്നത്. ലളിതാ സഹസ്രം എന്ന് പറയുന്ന പുഴു സെക്സ് അല്ലേ, അതിനകത്ത് തെളിവ് വെച്ചിരിക്കുന്നത്. അത് വായിക്കേണ്ട കാര്യമേ ഇല്ല. എന്തിനാ ഈ സെക്സ് ഒക്കെ വായിക്കുന്നത്? നിങ്ങൾക്ക് വേറെ നല്ല എന്തെങ്കിലും വായിക്കാൻ കണ്ടെത്തില്ല. മുഴുവൻ സെക്സ് ആയി ഏത്? ഞാൻ വായിക്കാറില്ല. ഞാൻ വായിച്ചിട്ടുണ്ട്, ഇത് സെക്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഞാൻ വായിക്കാറില്ല. അത് വായിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എന്തിനാ അത് വായിക്കുന്നത്? നമുക്ക് സ്വന്തം അമ്മയുടെ മുലയെ കുറിച്ച് വർണ്ണിക്കൂ ആരെങ്കിലും. എന്തിനാ അത് വർണ്ണിക്കുന്നത്? പിന്നെ എന്തിനാ ദേവി എന്ന് പറഞ്ഞിട്ട് മുലയെ വർണ്ണിക്കുക, മറ്റു വർണ്ണിക്കുക, മറിച്ച് വർണ്ണിക്കുക? എല്ലാം ശരീര അവയവം മുഴുവൻ, ജനനേന്ദ്രിയം മുഴുവൻ വർണ്ണിക്കുകയാണ്. സംസ്കൃതം കൂടെ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതിന് ചൊല്ലുന്നത്. വളരെ വൃത്തിയുടെ അത് കാമശാസ്ത്രമാണ് മൊത്തം എഴുതി വെച്ചത്. അത് പുതിയ എന്താണ് ഗുരുദേവൻ പരീക്ഷിച്ച എന്താണ്, അതുപോലെ കുറച്ചുകൂടെ പഴയ പറഞ്ഞില്ലേ, ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനാ ശാസ്ത്രവൈദ്യര് പറഞ്ഞിരപ്പോഴേ ശങ്കരാചാര്യര് അനുകരിച്ച് ഗുരു ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും വ്യാഖ്യാനിക്കരുത്. പിന്നെ ആ സാധനങ്ങൾ ഒക്കെ കളയണം. നിങ്ങൾ പുതിയ എന്താണ് സഹസ്രനാമവും പുതിയ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് സെക്സ് ഇല്ലാത്തത് അത് എഴുതിയിട്ട് അത് ചൊല്ലണം. ഈ സെക്സ് ഉള്ള എന്തിനാ ചൊല്ലുന്നത്? ഏതോ സെക്സിസ്റ്റ്. സെക്സ് അഡിക്റ്റഡ് ആയിട്ടുള്ള ഏതോ വ്യക്തി വേണ്ടിയാണ്. അത് പറയുമ്പോ അയാൾക്കൊരു സുഖം. പിന്നെ ഇത് സംസ്കൃതത്തെ എഴുതി, ഇത് വായിക്കുന്ന ആരാണ്? സംസ്കൃതത്തിന്റെ എ ബി സി ഡി പോലെ അനീഷിനെ പോലെയുള്ള ആൾക്കാരാണ്. അവർക്ക് ഇത് വായിച്ച ഒന്നും തോന്നത്തില്ല. അത് വേറെ സഹസ്രാമം ഉണ്ടാക്കണം, സെക്സ് ഇല്ലാത്ത സഹസ്രാമം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇതൊക്കെ ഭാവനയാണ്. നമ്മള് നിങ്ങൾക്കിപ്പോ തോന്നുകയാണ് ഞാനൊരു വലിയ മഹാനാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഭാവനയാണ്, അതിന് ഞാൻ ഉത്തരവാദിയില്ല. മനസ്സിലായോ? അത് നിങ്ങളുടെ ഭാവന അനുസരിച്ചാണ് തോന്നുന്നത്. അതുപോലെ ഈ ഇതിലൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭാവനയുടെ പ്രശ്നമാണ്. പിന്നെ ഒന്നും ആൾക്കാർക്കൊന്നും ഞാൻ എത്ര വൃത്തിയിടാതെ എഴുതി വെച്ചിരിക്കുന്നു. മനസ്സിലായോ? നിത്യക്ലിന്നായി നമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അതിന്റെ അർത്ഥം? അറിയാമോ? അത് പറയണമെന്നുണ്ടെങ്കിൽ കാമശാസ്ത്രം ശരിക്ക് വിശദീകരിക്കേണ്ടി വരും. അതിനി പറഞ്ഞ് നിങ്ങൾ ഇന്ന് ഒരുത്തനും പിന്നെ ഇവിടെ കിടന്ന് ഉറങ്ങത്തില്ല. വിശദീകരിക്കുന്നില്ല, വേറും അസംബന്ധം എഴുതി വെച്ചിരിക്കുന്നു. ഇന്നെല്ലാം വേലയാണ്, അതുകൊണ്ട് ഇവിടെ നിർത്താം. നമുക്ക് ഇന്ന് സ്ത്രീയെ അങ്ങനെ വർണ്ണിക്കാൻ പാടില്ല, ശരീരാവയവങ്ങളെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കാൻ പാടില്ല, അത് തെറ്റാണ്.